അൻപതാം ദശകം. മധുപരിളകിപ്പായും വൃന്ദാവനം മതിമോഹനം പശുപശിശു സംയുക്തൻ വത്സാനുരക്ഷണ കൗതുകൻ ഹലധര സഖേ ദേവ ശ്രീമൻ നടന്നിതെടുത്തു നീ വടികൾ കുഴലും കൊമ്പും നേത്രാഭിരാമകളേവരൻ ഉലകിനഭയം നൽകും ലക്ഷ്മീകരങ്ങൾ തലോടിടും തവപദയുഗം വെക്കേ വൃന്ദാടവീ വിമലോർവിയിൽ തരുനിര ലതാ തോയം ധാത്രി നഗം വൻ വയലിടം സകലം അതിസമ്പുഷ്ടം സർവാതിശായി രമാപതേ ലതകൾ പടരും കാന്താരത്തിൽ സുശീതളവാദമാം വലിയ യമുനാഭൂവിൽ ഗോവർദ്ധനം മലമേലിലും മധുരമുരളീ ഗാനം ചെയ്തും കിടാങ്ങളമേക്കവേ കലനൊരസുരൻ തന്നെ കണ്ടു ഭവാൻ പശുപാലനായി ജഡിതി അതിളക്കി തൻപുച്ഛം കുതിക്കവേ പിന്തിരിഞ്ഞൊരു ഞൊടി തരം നോക്കിക്കാൻകെ ഭവാൻ പദസഞ്ചയം പരിചൊടു കരം തന്നിൽ ചേർത്തും വിഹായതി ചുഴറ്റിയും തരുവിതിലെറിഞ്ഞിട്ടാൻ നിൻ കൈകളാൽ നിഖതം തടി സഹജദുരിതോപേതൻ ദൈത്യൻ ധരിത്രിയിൽ വീഴവേ നിരവധി മഹാവൃക്ഷം കൂടെ പതിച്ചിതു ഭൂമിയിൽ സുരജനമുടൻ കൂടി തൂകി വിയത്തിൽ നിൻ മൗലിയിൽ കുസുമവരിഷം തോഷിച്ചേറെ ഹരേ കരുണാനിധേ പരിമളം യറ്റീടും പുഷ്പവ്രജം പരം വീഴ്വതെന്ത് ഇതി തവ സുഹൃത്സംഘം തേടി ഭവാൻ ലഘുഭാവനായി അസുരനെ എറിഞ്ഞപ്പോൾ പൊങ്ങി തരുക്കൾ നിന്നു പൂനിരയതു പതിക്കുന്നു ഭൂവിൽ പതുക്കനെ ചൊല്ലി നീ എരിപൊരുവിയിൽ ചൂടാൽ വാടി ഭവാൻ ശിശുവൃന്ദമൊത്ത് ഒരു ദിനമണഞ്ഞല്ലോ ഗംഗാജലത്തിലേക്ക് ഭവാൻ ഒരു ബകമരിക്കുന്നു കണ്ടാനുടൻ ചിറകാട്ടിയും ചിറകരികെ വിട്ടോരു കൈലാസപർവ്വതം പോലവേ കൊതിയൊടു തെളിത്തണ്ണീർ നിന്നാശ്രിതർ ജവം കുടിക്കവേ തവ തനു വിഴങ്ങീ പോൽ തീയാം അതുമുടൻ തുപ്പിനാൻ കടുതരമവൻ കൊക്കാൽ കൊത്തി ഭവാനുമുടൻ വിഭോ പടുതയിൽ മുഖം കീറി രണ്ടായി പിളർന്നു ഖലാന്തകൻ പരിചോട്ട അഭിവീക്ഷിപ്പാനാവാം മരിച്ചോരു പൂതനാസകജയെ അഘാഭ്രാതാവെത്തുന്നതിനു മുമ്പെത്തുവാൻ യമപുരിപകൻ തൂകി പുഷ്പങ്ങളാൽ സുരർ തൂകിനാർ മഴ അത് എഴുന്നള്ളി നീ വൃന്ദാവനാൽ നിജമന്ദിരം ലളിതമുരളീനാഥം കേൾക്കെ വധൂജനമോടിവൻ അടിമലർ വണങ്ങിത്താൻ കണ്ടാർ മഹാകുതുകത്തോടെ ജനകജനനീ ചേതസ്സാകെ തഥാ പരിതുഷ്ടമായി പവനനിലയാധീശാ ശൗരേ ഹരിക്ക ഹരേ ഗദം.